ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ. നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം. ഇതുവരെ ദൈവം തന്ന ദാനം എല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഴിച്ചുപോയി, എന്റെ കർത്താവിനെ പഴിച്ചുപോയി. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഴിച്ചുപോയി, എന്റെ കർത്താവിനെ പഴിച്ചുപോയി. പ്രാർത്ഥനയ്ക്കു വേണ്ടി നിന്റെ സന്നിധിയിൽ വീണ നേരം ദർശനം നീ തന്നുവല്ലോ ദൈവമേ, നീ നല്ലവന. ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം. ഇതുവരെ ദൈവം തന്ന ദാനം എല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാവുമോ? ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവെ നീ തള്ളിയില്ല, എന്റെ കർത്താവെ നീ തള്ളിയില്ല. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവെ നീ തള്ളിയില്ല, എന്റെ കർത്താവെ നീ തള്ളിയില്ല. നല്ലത് എനിക്കേകിടുവാം മുമ്പിലെന്നും നിന്നവൻ നീ, നന്മ മാത്രം തന്നിടുവാം നിർബന്ധം നീ കാട്ടിയെന്നും. ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ. നന്ദി ചൊല്ലി പാടിയിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം. സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനം എല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവും.